തഥാജസ്മൃതി നഹി ഗതിരധികാസ്തി കസ്യചിത് സതിഹി ഗുണേ പ്രവദന്തി അതുല്യതാം. ഇതി നഹി ഗതിരതിക അസ്തി കസ്യചിത് കസ്യചിത് എന്ന് പറഞ്ഞ ജ്ഞാനിനഹ തത്വജ്ഞാനമുള്ളവന് നഹി അധിക ഗതിരസ്തി അധികമായ ഗതി ഫലം മറ്റൊന്നുമില്ല. ഇവിടെ മുക്തിയെക്കുറിച്ച് പറയുന്നു. ജ്ഞാനമുള്ളവന് അതിനപ്പുറം മറ്റൊരു ഗതിയുമില്ല, മറ്റൊരു ഫലവുമില്ല. മുക്തിയിൽ വേറൊരു ഫലമില്ല എന്നർത്ഥം ആണ്. കസ്യചിത് അധികാഗതി നഹ്യസ്തി സതിഹി ഗുണേ. ഗുണം ഉണ്ടെങ്കിൽ അതാണ് സഗുണവിദ്യയുടെ പ്രത്യേകത. പ്രവദന്തി അതുല്യതാം മുക്തിയിലേറ്റക്കുറിച്ചിലുണ്ട്. മുക്തി പലതരത്തിൽ വരും. അതാണ് സഗുണ ഉപാസനയുടെ ഫലമായി വരുന്ന മുക്തി, ഹിരണ്യഗർഭലോകപ്രാപ്തി പോലെയുള്ള കാര്യങ്ങൾ മുക്തി എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ പുരാണങ്ങളിലും മറ്റും പറയുന്നു വൈകുണ്ഠത്തിൽ പോവുക, കൈലാസത്തിൽ പോവുക, ഇതെല്ലാമാണ് മുക്തി എന്ന് കരുതുകയാണെങ്കിൽ എന്താണോ ഗുണേ, ഇവിടെ സഗുണ ഉപാസനകളാണ്. സഗുണനായ ഈശ്വരനെ ഉപാസിക്കുന്നു. അതുകൊണ്ട് ഉപാസനയുടെ ഭേദമനുസരിച്ച് മുക്തിയുടെയും ഭേദം ഉണ്ട് എന്നാണ്. അതാണ് സതിഹി ഗുണേ പ്രവൃത്തി അതുല്യതാം. മുക്തിയിൽ താരതമ്യം, ഒരു തരത്തിലും മുക്തിയിൽ താരതമ്യമില്ല. ഗുണത്തെ സ്വീകരിച്ചാലേ ഉള്ളൂ, മറിച്ച് മുക്തി താരതമ്യമില്ല എന്ന് പറയാൻ കാരണം നമ്മൾ വ്യക്തമായും പറഞ്ഞു, മുക്തി ബ്രഹ്മസ്വരൂപമാണ്. ബ്രഹ്മസ്വരൂപം എന്ന് പറയുമ്പോൾ നിരതിശയമാണ്. ജ്ഞാനമെന്ന് പറഞ്ഞാലും ആനന്ദമെന്ന് പറഞ്ഞാലും സത്തെന്ന് പറഞ്ഞാലും എല്ലാം നിരതിശയമാണ്. ഇവിടെ താരതമ്യമില്ല. അതുതന്നെയാണ് മുക്തി. ഇത് ഭാഷകാരന്റെ അഭിപ്രായം അനുസരിച്ച്. മറ്റുള്ളവരുടെ അഭിപ്രായം അനുസരിച്ച് എന്താണ് മുക്തി എന്നുള്ളത് കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തതാണ്. ആനന്ദപ്രാപ്തി എന്ന് പറയുമ്പോൾ അതിന് താരതമ്യം വരും. ആനന്ദം പലരും പലതരത്തിലാണ് പ്രാപിക്കുന്നത്. അപ്പോൾ അതിൽ താരതമ്യം വരും. മുക്തിയിൽ ശേഷമായ സുഖത്തെ പ്രാപിക്കുന്നു എന്നും മറ്റും പറയുമ്പോൾ ആ ദോഷം വരും. മറ്റ് പല ദോഷങ്ങളുമുണ്ട് അങ്ങനെ പറയുമ്പോൾ. മറ്റുള്ള ആചാര്യന്മാരുടെ അഭിപ്രായത്തെ സ്വീകരിച്ചു കഴിഞ്ഞാൽ ഭാഷ്യകാരൻ പറയുന്നതിൽ നിന്ന് ഒരുപാട് ദോഷങ്ങൾ അതിനകത്ത് വരും. എന്തൊക്കെയാണ് മറ്റ് ദോഷങ്ങൾ പറഞ്ഞത്? അതൊരു പ്രധാനമായ ദോഷം. കൃതകൃത്യനല്ലെന്ന് വരുന്നു. എന്തുകൊണ്ട്? പിന്നെയും കൃത്യം ഉള്ളതായി കണക്കാക്കുന്നു. ജ്ഞാനത്തിന് ശേഷവും മുക്തിക്ക്. അപ്പോ ജ്ഞാനത്തിന് ശേഷമുള്ള മുക്തി എന്ന് പറയുന്നത് എന്തിനാ പറയുന്നു? എന്താണ് മുക്തി? അവിടെ അഭിപ്രായ വ്യത്യാസം എന്താണ്? ലോകത്ത് പ്രചാരത്തിലിരിക്കുന്ന മുക്തി എന്താണ്? ആനന്ദം, ആനന്ദപ്രാപ്തി, വിശേഷ സുഖം, അതാണ് മുക്തി എന്ന് പറയുന്നത്. അങ്ങനെ വിശേഷ സുഖം ഉണ്ടായിരുന്നപ്പോൾ അതിനെ അനുഭവിക്കണം. പ്രത്യേക തരത്തിലുള്ള അങ്ങനെ ഒരു അനുഭവത്തിന് വേണ്ടി പ്രയത്നിക്കണം. എപ്പോ? ജ്ഞാനത്തിന് ശേഷം. അങ്ങനെ വരുമ്പോൾ അത് ഭാഷകാരൻ പറയുന്ന മുക്തിയോട് യോജിക്കത്തില്ല. അതാണ് പ്രചാരത്തിലിരിക്കുന്നത്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ജ്ഞാനം കൊണ്ട് കൃതകൃത്യൻ ആകുന്നു എന്ന് പറയുന്ന ഭാഷകാരന്റെ സിദ്ധാന്തത്തിന് വിരോധം വരും. വീണ്ടും മുക്തിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു. തത്വജ്ഞാനത്തിന് ശേഷം പ്രവൃത്തി ഉണ്ടാകുന്നതിന് ദോഷമുണ്ട്. ഭാഷകാരനും അംഗീകരിക്കുന്നു. എങ്ങനെയുള്ള പ്രവൃത്തി? ജ്ഞാനത്തിന് ശേഷം പ്രവൃത്തിയെ ഭാഷകാരൻ അംഗീകരിക്കുന്ന എങ്ങനെ? ലോകസംഗ്രഹമാകാം. പ്രാരബ്ധ രൂപത്തിൽ വരുന്ന പ്രാരബ്ധത്തിനനുസരിച്ചുള്ള പ്രവൃത്തികളും. കാരണമായിരിക്കുന്നത് പ്രാരബ്ധമാണെങ്കിലും അതിനനുസരിച്ച് വീണ്ടും പ്രവൃത്തികൾ സംഭവിക്കാം. അതിന് ഭാഷകാരനും അംഗീകരിക്കുന്നു. അങ്ങനെ പ്രവൃത്തികൾ സംഭവിച്ചാലും അത് കൃതകൃത്യതയ്ക്ക് ഭംഗം വരുത്തുന്നില്ല. എന്തുകൊണ്ട്? കർത്തവ്യബോധത്തോട് ചെയ്യുന്നില്ല. കർത്തവ്യബോധത്തോടുകൂടി ചെയ്യുന്നില്ല. തന്നെ അകർത്താവും അഭോക്താവും ബോധത്തോടുകൂടി ചെയ്യുന്നു. ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം അതല്ല കഴിഞ്ഞ ദിവസം പറഞ്ഞു. അതില്ല. ഏറ്റവും പ്രധാനമായി പറയുന്നത് മുക്തിക്ക് വേണ്ടിയുള്ള പ്രവൃത്തിയില്ല. അതാണ്. ലോകത്തിന് വേണ്ടി എന്തെങ്കിലും പ്രവർത്തിച്ചാലും, അല്ല ഇനി ഭിക്ഷാടനാദികളിലാണ് ഏർപ്പെട്ടിരിക്കുന്നതെങ്കിൽ അന്ന് മുക്തിക്ക് വേണ്ടിയിട്ടല്ല. പിന്നെ കർത്തവ്യകർമ്മം മുക്തിക്ക് വേണ്ടിയിട്ടുള്ള ഒരു കർത്തവ്യകർമ്മവും. പക്ഷെ ഇവിടെ പറയുന്നത് എന്താണോ, ജീവൻ മുക്തിക്ക് വേണ്ടി പ്രവർത്തിക്കണം എന്നാണ്. അതും എന്ത് പ്രവർത്തിക്കണം? സമാധി, യോഗാഭ്യാസം. ജീവൻ മുക്തിക്ക് വേണ്ടി യോഗാഭ്യാസം പ്രവർത്തിക്കണം. പിന്നെ അതിനോടനുബന്ധമായി വാസനാക്ഷയം, പുണ്യപാപരൂപത്തിലുള്ള സംസ്കാരം, അതാണ് വാസന. എന്ന് പറയുന്ന അതിനെയാണ്. ആ പുണ്യപാപരൂപത്തിലുള്ള ആ വാസനയെ ക്ഷയിപ്പിക്കുന്നതിന് വേണ്ടി പ്രവർത്തിക്കണം. ഇത്തരം കൽപ്പന കാരണം അതാണ് മുക്തി, ജീവൻ മുക്തി, ജീവിച്ചിരിക്കുമ്പോഴുള്ള മുക്തി. അത് ആനന്ദം ഉണ്ടെങ്കിലേ അത് ശരിയാവും. അപ്പോൾ വാസനയെ ക്ഷയിപ്പിക്കണം, മനസ്സിനെ നശിപ്പിക്കണം, മനോനാശം. ഇങ്ങനെയുള്ള അഭ്യാസങ്ങളെല്ലാം വീണ്ടും തുടർന്നുകൊണ്ടേയിരിക്കണം. കാരണം അതാണ് മുക്തി, ജീവൻ മുക്തി എന്ന് പറയും. ശരി, ഇത്തരം കാര്യങ്ങളെല്ലാം തത്വജ്ഞാനത്തിന് മുമ്പ് ചെയ്യണമെങ്കിൽ ശരി, ഈ പറയുന്ന കാര്യങ്ങളെല്ലാം തത്വജ്ഞാനത്തിന് മുമ്പ് ചെയ്യുകയാണെങ്കിൽ അത് ഭാഷകാരന് സംബന്ധമായ കാര്യങ്ങളാണ്. എന്തുകൊണ്ട്? ചിത്തശുദ്ധിക്കും ഏകാഗ്രതയ്ക്കും. ആ മനസ്സിന്റെ ഏകാഗ്രത, ചിത്തശുദ്ധി, ജ്ഞാനപ്രാപ്തി, അതിനൊക്കെ ഇതൊക്കെ ഉപകരിക്കും. അപ്പോൾ അതെല്ലാം മാനിത്വം, അദമ്പിത്വം പോലെയുള്ള കാര്യങ്ങൾ, യോഗാഭ്യാസങ്ങൾ എല്ലാം മനഃശുദ്ധിക്ക് വേണ്ടി, ഇന്ദ്രിയ ശുദ്ധിക്ക് വേണ്ടി ഒക്കെ ചെയ്യുകയാണെങ്കിൽ അത് പരമ്പരയായി മുക്തിക്ക് ഉപകരിക്കുമെങ്കിലും സാക്ഷാത് ഇതൊന്നും മുക്തിക്ക് ഉപകരിക്കുന്നു. സാക്ഷാത് മുക്തിക്ക് ഉപകരിക്കുന്നത് ഒന്ന് മാത്രമേ ഉള്ളൂ, സമ്യക് ജ്ഞാനം. അതുകൊണ്ടൊരാൾ കൃതകൃത്യനായിത്തീരുന്നു, പിന്നെ അയാൾക്ക് കർത്തവ്യമില്ല എന്ന് ഭാഷകാരൻ വ്യക്തമായി പറയുന്നു. അത് ആണ് പ്രധാനമായിട്ടുള്ളത്. പിന്നെ മറ്റൊന്ന് പറയുന്നത് എന്താണ്? തന്നെ അകർത്താവും അഭോക്താവും ആയി അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ അയാൾ എന്തിൻ്റെയെങ്കിലും ഭോക്താവാകും? ആനന്ദത്തിൻ്റെ ഭോക്താവ് എങ്ങനെയാകും? യോഗത്തിൻ്റെ കർത്താവ് എങ്ങനെയാകും? എന്തെങ്കിലും ഒരു സാധ്യത്തിന് വേണ്ടി ചെയ്യുന്ന ഒരു പ്രവൃത്തിയുടെ കർത്താവ് എങ്ങനെയാകും? അതൊന്നും ഭാഷകാരന്റെ ആശയത്തോട് യോജിക്കുന്ന കാര്യങ്ങളും പക്ഷേ പ്രചാരത്തിൽ വന്നിട്ടുള്ളതാണ്. അതിലും വിചിത്രമായ കാര്യങ്ങളൊക്കെയുണ്ട്. വാസിഷ്ഠത്തിലും മറ്റും പറയുന്നു, മുക്തിയെക്കുറിച്ച് പറയുന്നു. ഭാഷയത്തിൽ ഒരിടത്തും അങ്ങനെയുള്ള ആശയങ്ങളെ കിട്ടത്തില്ല. ഒരുപാട് കാര്യങ്ങളുണ്ട് ഭാഷ്യവിരുദ്ധമായിട്ടുള്ള കാര്യം, ഭാഷ്യവിരുദ്ധമാണ്. ഇപ്പോൾ ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ ഇതൊക്കെയാണ് മുക്തി എന്ന് പറയുന്നുണ്ടെങ്കിൽ അത് അവരുടെ ഇഷ്ടം. അത് വിരുദ്ധമെന്ന് പറയുന്നത് ഭാഷ്യത്തിന് വിരുദ്ധം എന്നുള്ളതിനൊക്കെയാണ്. അതായപ്പോൾ ഒരാൾ പറയുകയാണ് എൻ്റെ മുക്തി ഇങ്ങനെയാണ്, ശരിയായിക്കോട്ടെ എന്ന് പറഞ്ഞാൽ അത് ആർക്കും ചോദിക്കാൻ പറ്റത്തില്ല. അത് ശരിയല്ല എന്ന് അല്ല നമ്മൾ പറയുന്നത്, അത് ഓരോരുത്തരുടെ അവകാശവാദങ്ങളാണ്. എനിക്കിങ്ങനെ ഒരു മുക്തിയുണ്ട്, തനിക്കെന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആയിക്കോട്ടെ, നമസ്കാരം എന്നേ പറയാൻ പറ്റും. അപ്പോൾ അതൊന്നും ശരിയല്ലെന്നല്ല പറയുന്നത്, പിന്നെ എന്താണ്? ഭാഷ്യവിരുദ്ധം അതാണ് പറയുന്നത്. ഇതിൻ്റെ എല്ലാം മൂലപ്രമാണമായിരിക്കുന്ന ഭാഷ്യമാണ്. അതിൽ നിന്നൊരുപാട് വഴി തിരിഞ്ഞു പോയിരിക്കുന്നു എന്നുള്ളതാണ്. മറ്റൊന്നുകൂടി പറയാം. അതായത് മുക്തൻ, മുക്തൻ്റെ വ്യവഹാരം എന്ന് പറയുന്നത് ശരീരം, ഇന്ദ്രിയം ഇതെല്ലാം കൊണ്ടുള്ള ഈ വ്യവഹാരങ്ങൾ, ഈ കാണുന്നവരുടെ ദൃഷ്ടിയിലേ ഉള്ളൂ, മുക്തന്റെ ദൃഷ്ടിയിലില്ല എന്നാണ്. അപ്പോൾ മുക്തന്റെ ദൃഷ്ടിയിൽ എന്താണ്? മുക്തന്റെ ദൃഷ്ടിയിൽ കേവലം ചിതാകാശം മാത്രം, ചിത് മാത്രം. കാണുന്നവരുടെ ദൃഷ്ടിയിൽ ഈ വ്യവഹാരങ്ങളെല്ലാം ഉണ്ട്. ഇതും ആശയക്കുഴപ്പമുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. ഇത് ഭാഷ്യവുമായി പൊരുത്തപ്പെടുന്നതല്ല. കാണുന്നവരുടെ ദൃഷ്ടിയിൽ ഉണ്ടെന്ന് പറയാൻ എന്താ കാരണം? നമ്മുടെ മുക്തൻ ശിഷ്യന് ഉപദേശം കൊടുക്കുന്നു, ഭക്ഷണം കഴിക്കുന്നു, അല്ലെങ്കിൽ ഭിക്ഷാടനം ഇതൊക്കെ ചെയ്യുന്നു. ഇത്തരമെല്ലാ വ്യവഹാരങ്ങളും കാണുന്നവൻ്റെ ദൃഷ്ടിയിലേ ഉള്ളൂ. ഇനി കാണുന്നവൻ്റെ ദൃഷ്ടിയിൽ എന്തുകൊണ്ടുണ്ട്? അതിന് സമാനം പറയണം. കാരണം ഈ ശരീര, ഈ വ്യവഹാരങ്ങളെല്ലാം ഈശ്വരസൃഷ്ടമാണ്. ഈ വ്യവഹാരങ്ങൾ പ്രളയത്തിൽ ഇല്ലാതാകുന്നു. പ്രളയത്തിൽ ഇത് കാണുന്നവനുമില്ല, ആരുമില്ല, അവിടെ ഇല്ലാതാകും. സുഷുപ്തിയിലും വ്യവഹാരങ്ങൾ ഇല്ലാതാകുന്നു. പക്ഷെ ശരീരവും മറ്റും നിലനിൽക്കുന്നുണ്ട്. എന്തുകൊണ്ട് ശരീരം അവിടെ നശിക്കുന്നില്ല? പറയുന്നത് ഈശ്വരസൃഷ്ടമാണ്, ഈശ്വരസൃഷ്ടമായ പ്രപഞ്ചം അങ്ങനെ നിൽക്കുന്നു. അപ്പോൾ ഒരാൾ സുഷുപ്തനായിരിക്കുമ്പോൾ കാണുന്നവന് ഉറങ്ങിക്കിടക്കുന്നവനെ കാണാം. മറ്റു വ്യവഹാരങ്ങളില്ലെങ്കിലും കാണുന്നവൻ്റെ ദൃഷ്ടിയിലുണ്ട്. ഉറങ്ങുന്നവൻ്റെ ദൃഷ്ടിയിലോ തൻ്റെ ശരീരമുണ്ടോ? ഇല്ല. ഇതുപോലെയാണ് മുക്തന്റെ അവസ്ഥ. സുഷുപ്തനെ പോലെ എന്നാണ് പറയുന്നത്, സുഷുപ്തവത് എന്ന് പറയുന്നത് ഈ അർത്ഥത്തിലാണ്. സുഷുപ്തൻ എങ്ങനെയാണോ തൻ്റെ ശരീരത്തിൻ്റെയും ശരീരത്തെ ആശ്രയിച്ചുള്ള വ്യവഹാരങ്ങളും ഇല്ലാതിരിക്കുന്നത്, ഇതുപോലെ മുക്തനും ശരീരത്തെ സംബന്ധിച്ച് തൻ്റെ വ്യവഹാരങ്ങളെ സംബന്ധിച്ച് ഒന്നും ഒരു ബോധം. പിന്നെ എന്താ വ്യത്യാസം മുക്തനെ സംബന്ധിച്ച്? മുക്തനെ സംബന്ധിച്ചിടത്തോളം കേവലം ചിത്ത് മാത്രം. അതെങ്ങനെയാണെന്ന് കൂടുതൽ വിശദീകരിക്കാനൊന്നും പറ്റില്ല. ചിതാകാശത്തിൻ്റെ അനുഭവം മാത്രം. ചിതാകാശത്തിൻ്റെ മാത്രം അനുഭവമെങ്കിൽ പിന്നെന്താ ഈ ശിഷ്യൻ ഇതൊക്കെ കാണുന്നത്? വ്യവഹാരത്തിൽ അതെല്ലാം കാണുന്നതെന്നാൽ അത് ഈശ്വരസൃഷ്ടമായതാണ്. അതെല്ലാം വിദേഹമുക്തിയിലേ നശിക്കത്തുള്ളൂ. എന്നുവെച്ചാൽ ഈ ശരീരം നശിക്കണം. പ്രാരബ്ധം ക്ഷയിക്കുമ്പോൾ ഇതൊക്കെ നശിക്കും. അപ്പോൾ തത്വജ്ഞാനിക്ക് കേവലം ചിതാകാശത്തിൻ്റെ ബോധം മാത്രം, കാണുന്നവന് വ്യവഹാരത്തിൻ്റെ ബോധം. ഇങ്ങനെയാണ് ഇത് പോയിക്കൊണ്ടിരിക്കുന്നതെന്നാണ് ഇതിൻ്റെ ഒരു വിശദീകരണം. ഇത് സാധാരണ പ്രചാരത്തിലുള്ളതാണ്. ഇതും ഭാഷ്യാശയമായിട്ട് യോജിക്കുന്ന ഒന്നല്ല. എന്തുകൊണ്ട്? പ്രാരബ്ധത്തെ അംഗീകരിക്കുന്നു. സുഷുപ്തിയിലും പ്രാരബ്ധ ശരീരം ഉണ്ടല്ലോ. അപ്പൊ സുഷുപ്തന് ബോധമില്ലല്ലോ അതിനെക്കുറിച്ച്. അവലെ തത്വജ്ഞാനിക്കും ബോധമില്ലാതിരിക്കുക എന്ന് പറയുന്നതിൽ എന്താ ദോഷം? ജ്ഞാനത്തെ കാരകം ജ്ഞാനം കാരകമല്ല. ഇതെല്ലാം നിലനിൽക്കുന്നുകൊണ്ടാണ് മറ്റുള്ളവർ കാണുന്നത്. കേട്ടില്ല. മുറുമുറുത്ത കേൾക്കുന്നതിനുള്ള അതീന്ദ്രിയ ശക്തിയൊന്നും എനിക്കില്ല. പറയുന്നുണ്ടെങ്കിൽ ഉറച്ചു പറയാം. അത് ഒരു സമാധാനം ഇങ്ങനെ പറയാം. എന്താണ് കാഷികാരം പറഞ്ഞിരിക്കുന്നു? പശ്ചാദിപിച്ച അവിശേഷ എന്ന് പറഞ്ഞിരിക്കുന്നു. തത്വജ്ഞാനി എന്ത് ചെയ്യുന്നു? വ്യവഹാരത്തിൽ പശുവാദികളെ പോലെയാണ്, മൃഗങ്ങളെ പോലെയാണ്. എന്നുവെച്ചാൽ അവർക്കും പശുവിൻ്റെ മുമ്പിൽ പുല്ല് കാണിക്കുമ്പോൾ അതെങ്ങനെയാണ് അങ്ങോട്ട് ചെല്ലുന്നത്. അപ്പോൾ അതിൽ നിന്ന് മനസ്സിലാകുന്ന എന്താണ്? അവരും ഇതെല്ലാം കാണുന്നുണ്ടെന്നല്ല, കേവലം ചിത്ത് മാത്രമല്ല അവരുടെ അനുഭവം, ഇതുമെല്ലാം കാണുന്നുണ്ട്. പക്ഷെ അതിന് അയ്യും അതിന് സമാധാനം പറയുന്നുണ്ട്. ഈ പറയുന്ന വ്യാഖ്യാതാക്കൾ അവർ പറയുന്നത് പശുവാദവിശ വിശേഷ എന്ന് പറഞ്ഞിരിക്കുന്നത് കേവലം പരോക്ഷജ്ഞാനത്തിന് വേണ്ടിയിട്ടാണ്. പരോക്ഷജ്ഞാനി ഉദ്ദേശിച്ച് പറഞ്ഞിരിക്കുന്നതാണ്. അവർക്ക് അപരോക്ഷജ്ഞാനമില്ല. അപ്പം ഞാൻ രണ്ട് തരത്തിലുണ്ട്, പരോക്ഷജ്ഞാനവും അപരോക്ഷജ്ഞാനവും. പരോക്ഷജ്ഞാനികൾ അതുപോലെ ആയിരിക്കും, അപരോക്ഷജ്ഞാനി അങ്ങനെയല്ല. അപരോക്ഷജ്ഞാനിയിൽ അപ്പോൾ ഇങ്ങനെയൊക്കെ വ്യവഹാരം കാണുന്നുള്ളൂ. കാരണം വ്യവഹാരത്തിലും ഇങ്ങനെയെന്നാണ് പറയുന്നത്. അപ്പോൾ അപരോക്ഷജ്ഞാനം എന്ന് പറയുന്ന ആളിലും, അപ്പോൾ ഈ അപരോക്ഷജ്ഞാനം എന്ന് പറയുന്നത് സമാധിയിലുണ്ടാകുന്നതാണ്. സമാധിവാദികളാണ് പറയുന്നത്. സമാധിയിൽ അപരോക്ഷജ്ഞാനം ഉണ്ടായി പിന്നീട് ജാഗ്രതയിലേക്ക് വരുമ്പോൾ അവരും ഇതുപോലെയാണല്ലോ വ്യവഹരിക്കുന്നത്. അനുകൂല പ്രതികൂലങ്ങളോട്, അനുകൂലത്തോട് അടുക്കുന്നു, പ്രതികൂലത്തോട്. അതെന്തുകൊണ്ട് പറയുന്നു? അതെല്ലാം കാണുന്നവൻ ആരോപിക്കുന്നതാണ് ആണ് പറയുന്നതിൻ്റെ തല. ആ വ്യക്തിയിൽ അതൊന്നുമില്ല, മറിച്ച് ഉണ്ടെന്ന് പറഞ്ഞിരിക്കുന്നു പരോക്ഷജ്ഞാനിയെ സംബന്ധിച്ച്. ഇല്ല എന്ന് പറയുന്ന ആരെ സംബന്ധിച്ച്? അപരോക്ഷജ്ഞാനി. ഇല്ല, അങ്ങനെ ഒന്നുമില്ല എന്നും സമാധാനം പറയുന്നുണ്ട്. പരോക്ഷജ്ഞാനോ അപരോക്ഷജ്ഞാനോ എന്നുള്ള ഭേദം പറഞ്ഞിട്ട്. അതുകൊണ്ട് ജീവൻ മുക്തൻ കൽപ്പിക്കുകയാണല്ല എന്നാണ് പറയുന്നത്. ജ്ഞാനിയുടെ ദൃഷ്ടി എന്ന് പറയുമ്പോൾ, ദൃഷ്ടി എന്ന പദത്തിന്റെ അർത്ഥം, ദൃഷ്ടി എന്ന് പറഞ്ഞാൽ ജ്ഞാനിയെ സംബന്ധിച്ച് ജ്ഞാനിക്ക് ബോധമുള്ളത് ജ്ഞാനത്തെക്കുറിച്ച് മാത്രം, ചിതാകാശം, ചിത്തിനെ മാത്രം അറിഞ്ഞുകൊണ്ടിരിക്കുന്നു, വേറൊന്നിനെ അറിയുന്നില്ല. പക്ഷേ ഈ വ്യവഹാരങ്ങളെല്ലാം ഈശ്വര സൃഷ്ടമായ വ്യവഹാരങ്ങൾ തന്നെ നടന്നുകൊണ്ടിരിക്കുന്നു. ഇത് ജ്ഞാനിക്കതുമായിട്ട് യാതൊരു ബന്ധമില്ല. വാസിഷ്ഠത്തിനും മറ്റും വിശദീകരിക്കുന്നതാണ് ഇങ്ങനെ. ഇതും ഭാഷകാരൻ പറയുന്നതായിട്ട്, പക്ഷെ ഇതാണ് പ്രചാരത്തിരിക്കുന്നത്. പക്ഷെ ഭാഷകാരൻ പറയുന്ന യുക്തികളോ അനുഭവം അനുസരിച്ച് ഇത് യോജിക്കുന്നതല്ല. എന്തുകൊണ്ട്? എന്തുകൊണ്ടാണ്? അതൊരു പ്രധാനമായ യുക്തിയാണ്. ഭാഷകാരൻ പറയുന്നതനുസരിച്ച് ജ്ഞാനം ഒന്നിനെയും നശിപ്പിക്കുന്നില്ല. കാരകത്വം ഇല്ല. കാരകത്വം ഉണ്ടെങ്കിൽ എന്തുവരു? എന്തിനെങ്കിലും നശിപ്പിക്കാൻ പറ്റും. അജ്ഞാനം എന്ന് പറയുന്നത് വിപരീത ബുദ്ധി എന്ന് സ്വീകരിച്ചാൽ പോലും അതിനെ നശിപ്പിക്കുന്നില്ല, മറിച്ച് എന്ത് സംഭവിക്കുന്നു? ബാധ സംഭവിക്കുന്നു. ബാധ എന്ന് പറഞ്ഞാൽ എന്താണ്? സത്യം എന്ന് ബോധിക്കുന്നതാണ്. അനേകം ദൃഷ്ടാന്തങ്ങളുടെ ഭാഷകാരം പറയുന്നതാണ്. മൺപാത്രം മണ്ണാണെന്നറിഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും മൺപാത്രം അപ്രത്യക്ഷം ആകുന്നില്ല, അങ്ങനെ സംഭവിക്കില്ല. പിന്നെന്താ വിശേഷമായിട്ടുള്ളത് ആ വ്യക്തിയിൽ? ആ പാത്രത്തെ സംബന്ധിച്ചുള്ള യഥാർത്ഥമായ ജ്ഞാനം, അത് മണ്ണ് മാത്രമാണെന്നുള്ള അറിവ്. അറിവിന് കാരകത്വം ഇല്ലാത്തതുകൊണ്ട് തന്നെ അറിവ് കൊണ്ടൊന്നും അപ്രത്യക്ഷമാകില്ല. അത് അങ്ങനെ ഒരു ദൃഷ്ടാന്തത്തിലൂടെയും മനസ്സിലാക്കാൻ പറ്റില്ല. അങ്ങനെയാണെങ്കിൽ ഭാഷകാരൻ പറയുന്നതിന് ഒരു ദൃഷ്ടാന്തം പറയാൻ പറ്റില്ല. അത് ബോധിക്കാൻ പ്രയാസമാണ്. പക്ഷേ ഈ പറയുന്ന ഇതെല്ലാം സമാധിയെ തുടർന്ന് അനുഭവങ്ങളെ വിശദീകരിക്കുന്നിടത്താണ്. അവർക്കിതിനെ സംബന്ധിച്ച് ഇനിയും പറയാനുണ്ട്. എന്താണ് യഥാർത്ഥ ജ്ഞാനം ഉണ്ടാകുമ്പോൾ ശരിയാണ് ഉമ്രത്തിൻ്റെ തത്വം, മൺപാത്രത്തിൻ്റെ തത്വം മനസ്സിലാക്കി കഴിഞ്ഞാൽ പാത്രം ദൃഷ്ടിപഥത്തിൽ നിന്ന് തിരോഭവിക്കുന്നില്ല. പക്ഷെ രജ്ജസർപ്പം അങ്ങനെയല്ലല്ലോ. തത്വത്തെ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവിടെ സർപ്പമുണ്ടോ? സർപ്പപ്രതീതിയില്ല. പിന്നെ എന്താ ഉള്ളത്? രജ്ജുപ്രതീതി മാത്രം. രജ്ജുപ്രതീതി മാത്രമേ ഉള്ളൂ എന്നതുപോലെ തത്വത്തെ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ സത്തിൻ്റെ അനുഭവം മാത്രം, പിന്നെ ഇതിൻ്റെ ഒന്നും അനുഭവം ഇല്ല. അതുകൊണ്ട് ജ്ഞാനിയെ സംബന്ധിച്ച് പ്രപഞ്ചാനുഭവം ഉണ്ടെന്നുള്ളത് ജ്ഞാനിയെ അനുഭവിക്കുന്നവരുടെ കൽപ്പനയാണ്. അവരെന്തുകൊണ്ട് കൽപ്പിക്കുന്നു? അവർക്ക് ജ്ഞാനമില്ലാത്തതുകൊണ്ട് കൽപ്പിക്കുന്നു. എന്നൊരു തർക്കം, ഇതൊക്കെ കേവലം തർക്കമാണ്. തർക്കമെന്ന് പറയുമ്പോൾ അത് അനുഭവത്തിന് നിരക്കണമെന്നില്ല. തർക്കത്തിൻ്റെ വിശേഷത അതാണ്. അതിനെന്താണ് ഭാഷകാരൻ പറയുന്നത്? സമാധാനം എന്താണ്? നമ്മൾ കേട്ടിട്ടുള്ളതാണ്. രജ്ജസർപ്പം കേവലം അനന്യതയെ ബോധിപ്പിക്കാൻ മാത്രമാണ്. രജ്ജസർപ്പത്തെ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ രജ്ജു എന്നറിഞ്ഞാൽ പിന്നെ സർപ്പമില്ല. അതുപോലെ ബ്രഹ്മത്തെ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പ്രതീതിയില്ല ജ്ഞാനിക്ക്. മറ്റുള്ളവർക്കുണ്ടെങ്കിൽ അവരുടെ അറിവില്ലായ്മയുണ്ട്. കാര്യം വളരെ സിമ്പിൾ എന്ന് ഭാഷ്യകാരൻ്റെ കാഴ്ചപ്പാടിൽ ഒരിക്കലും പറയാൻ പറ്റില്ല. എന്തുകൊണ്ട്? കാരണം അങ്ങനെ തത്വത്തെ അറിയുമ്പോൾ തത്വത്തെ അറിയുന്നവനിലാണ് പ്രതീതി ഇല്ലാതാകുന്നത്. അതെ, അങ്ങനെ പ്രതീതി ഇല്ലാതായി കഴിഞ്ഞാൽ അത് വിദേഹമുക്തിയാകും. പിന്നെ ഭാഷ്യകാരൻ പറയുന്ന ജീവൻ മുക്തി സംഭവിക്കത്തില്ല എന്ന് പറഞ്ഞാൽ പ്രാരബ്ധം അത് തുടരുന്നു. സംവാദമുഷിത്വ പല സന്ദർഭങ്ങളിലും പറയുന്നു. ശ്രുതിയെ പ്രമാണമായി കൊണ്ട് ഭാഷകാരൻ പറയുന്നത് എന്താണോ ആ തത്വജ്ഞാനിയെ സംബന്ധിച്ചാ പറയുന്നത്. ഇതൊക്കെ അനുഭവിക്കുന്നത് ഇതൊക്കെ കാണുന്നവന്റെ പ്രാരബ്ധം എന്നല്ല പറയുന്നാണോ? സസ്യതാവദേവചരം യാവന്ന വിമോക്ഷി എന്നാണ്. അപ്പൊ കാണുന്നവന്റെ പ്രാരബ്ധത്തെക്കുറിച്ചല്ല പറയുന്നത്, അജ്ഞാനിയുടെ പ്രാരബ്ധത്തെക്കുറിച്ചല്ല പറയുന്നത്. പിന്നെയോ ഇത് അനുഭവിക്കുന്നവൻ എന്നുവെച്ചാൽ ആർക്കാണോ ഈ ബോധം ഉണ്ടായത് അത് അനുഭവത്തിന് യുക്തിക്ക് നിരക്കത്തുള്ളൂ. അതല്ലേ ഇവരും പറയുന്നത്? അതല്ലേ യോഗവാസിഷ്ഠം പറയുന്നത്? യോഗവാസിഷ്ഠത്തിൽ പറയുന്നതല്ല, ഇതൊക്കെ കാണുന്നത് കാണുന്നവന്റെ കാഴ്ച. തത്വജ്ഞാനിയെ സംബന്ധിച്ച് എന്താ? തത്വജ്ഞാനിയെ സംബന്ധിച്ച് കേവലം ചിതാനുഭവം. യോഗവാസിഷ്ഠം എന്ന് പറയുന്ന ഹാരി പോട്ടർ തന്നെ ഈ കുഴപ്പം മുഴുവൻ ഉണ്ടാക്കിയത്. അതെഴുതിയിരിക്കുന്ന ആൾ വളരെ ഭാവനാസമ്പന്നനായ ഒരു സാഹിത്യകാരനാണ്, വളരെ ഭാവനാസമ്പന്നനാണ്, ഒന്നാന്തര സാഹിത്യകാരനുമാണ്. അദ്ദേഹത്തിൻ്റെ കൽപ്പനകളിൽ വിടർന്ന പുഷ്പങ്ങളാണിതെല്ലാം. പക്ഷേ അത് അവതരിപ്പിക്കുന്നതിൻ്റെ ആ കഴിവ് വിചാരിച്ചാൽ പറഞ്ഞിരിക്കുന്ന എല്ലാം ഭാഷ്യവിരുദ്ധമെന്നല്ല പറയുന്നു, ഓരോ കാര്യങ്ങൾ പറഞ്ഞ് ഫലിപ്പിക്കുന്നതിനുള്ള ഒരു കഴിവുണ്ടല്ലോ. അപ്പോൾ ആ പ്രതിപാദന ശൈലി അതെല്ലാം കൊണ്ട് അത് വായിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് കിക്കാവും, പിന്നെ ചിന്തിക്കാനുള്ള ശേഷി പിന്നെ നഷ്ടപ്പെടും, പിന്നെ ഒന്നും ചിന്തിക്കത്തില്ല. അതിൻ്റെ ലഹരിയിൽ അങ്ങനെ ഇരിക്കും, അത് പ്രചരിപ്പിക്കും, പ്രചരിക്കും. പണ്ഡിതന്മാർ പോലും കിക്കായി പോയിട്ടുണ്ട്, പിന്നെയാണോ അപ്പ ഉപ്പയുടെയൊക്കെ കഥ. അപ്പോ ഇങ്ങനെ ആണ് പറയുന്നത്. ഭാഷ്യ ആശയമായിട്ടൊരിക്കലും യോജിക്കുന്ന കാര്യമാണ്, അപ്രായോഗികമായ കാര്യമാണ്. ഒരു തർക്കമായിട്ട് വേണമെങ്കിൽ പറയാം, യുക്തിക്ക് നിരക്കുന്നില്ല. തർക്കവും യുക്തിയും രണ്ടിന് വ്യത്യാസമുണ്ട്. പ്രധാന വ്യത്യാസം എന്താണ്? തർക്കം എന്ന് പറയുന്നത് അനുഭവത്തിന് വിരുദ്ധമായും തർക്കിക്കാം. അതുപോലെ തർക്കികന്മാർ പറയുന്നത് ഇത് ഇരിക്കേണ്ടതിന്റെ അഭാവം കൂടെ ഉണ്ട്, ഈ തർക്കമാണ്. അനുഭവത്തിന് യോജിക്കുന്നതാണ് അല്ല. യുക്തി അങ്ങനെയല്ല. ശ്രുതി മതസ്തർക്കോന് സന്ധീയത, അനുഭവത്തിന് അനുകൂലമായിട്ടാണ് യുക്തി. അപ്പോ പറയുന്നു, ഞങ്ങൾ പറയുന്നു അനുഭവമാണ്. എന്താണ്? തത്വജ്ഞാനിക്ക് കേവലം ചിത്തിന്റെ അനുഭവം മാത്രമേ ഉള്ളൂ, വേറെ ഒന്നിൻ്റെയും അനുഭവമല്ല. ഇത് അനുഭവമാണെന്ന് പറഞ്ഞാൽ എന്ത് പറയും? എന്ത് പറയും? അനുഭവത്തിനനുസരിച്ചാ പറയുന്നതെന്ന് പറഞ്ഞാൽ അല്ല, മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താൻ വേണ്ടി പറയുന്നു ഇങ്ങനെ ആയിരിക്കും അനുഭവം. അതുകൊണ്ട് നിങ്ങളെന്ത് ചെയ്യണം? ഇത്തരം ഒരു അനുഭവം ഉണ്ടാകുന്നതിന് വേണ്ടി തലകുത്തി നിൽക്കുക. കുറെ കാലം കഴിയുമ്പോൾ ഉണ്ടാവും. തത്വജ്ഞാനിക്ക് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായാൽ അവർക്ക് പറയാൻ കഴിയത്തില്ല. തത്വജ്ഞാനിക്ക് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായിരുന്നെങ്കിൽ പറയാൻ കഴിയും. പറയുന്നത് നിങ്ങളുടെ തോന്നല, തത്വജ്ഞാനി ഒന്നും പറയുന്നില്ല. എന്താ പറയുന്നു? നിങ്ങൾ എന്തെല്ലാം വ്യവഹാരം ആരോപിക്കുന്നുണ്ട്? ബ്രഹ്മത്തിൽ എന്തെങ്കിലും വ്യവഹാരം ഉണ്ടോ? ഇല്ലല്ലോ. എന്നാലും നിങ്ങൾ ബ്രഹ്മത്തിലെല്ലാം ആരോപിക്കുന്നില്ലേ? ബ്രഹ്മം എന്താണ്? വ്യവഹാര ശൂന്യമാണ്. പക്ഷെ എല്ലാ വ്യവഹാരങ്ങളും ബ്രഹ്മത്തിൽ ആരോപിക്കുന്ന പോലെ തത്വജ്ഞാനി എന്താണ്? ബ്രഹ്മസ്വരൂപനാണ്. നിങ്ങൾ വെറുതെ ആരോപിക്കുകയാണ്, തത്വജ്ഞാനിയിൽ വ്യവഹാരമില്ല. വ്യവഹാരത്തെ ബ്രഹ്മത്തിൽ ആരോപിക്കുമ്പോൾ വ്യവഹാരം ഇല്ലെന്ന് പറയത്തില്ലല്ലോ സാർ. വ്യവഹാരത്തെ ബ്രഹ്മത്തിൽ ആരോപിക്കും. തത്വജ്ഞാനി ഇല്ലെന്ന് പറയാൻ കാരണം എന്താണ്? തത്വജ്ഞാനിയുടെ അനുഭവം എന്ന് പറയുന്നത് കേവലം ചിതാകാശത്തിന്റെ അനുഭവം, മറ്റൊന്നിന്റെ അനുഭവമില്ല. വാസിഷ്ഠം വായിച്ചു നോക്കുക. പക്ഷെ വഴിതെറ്റി പോകരുത്. വഴിതെറ്റാതെ വായിക്കണം. വായിക്കുന്നതുകൊണ്ട് ദോഷമുണ്ട്. എന്തും വായിക്കാനും പഠിക്കാനും ഉള്ള ആംബിയർ വേണം. അതും കുഴപ്പമൊന്നുമില്ല, ഏതും വായിക്കാം. വഴിതെറ്റാതിരുന്നാണ്. വളരെ രസകരമായ സംഗതിയാണ് വായിച്ചത്. ശുദ്ധമായ പാല് കുടിക്കുന്നതെന്നും നല്ല രസമാണ്. പാൽപ്പായസം കുടിക്കുന്നു, കാരണം അതിനകത്ത് പഞ്ചസാരയും അതും ഇതുമൊക്കെ ചേരുമ്പോൾ ടേസ്റ്റ് വേറെയാണ്. അതുപോലെയാണ് ഭക്ഷ്യക്കാരൻ്റെ അദ്വൈതം പാലാണെങ്കിൽ വാസിഷ്ഠം എന്ന് പറയുന്ന പാൽപ്പായസമാണ്. ഇത്രയും രസകരമായ കാര്യമാണ്. പക്ഷെ തിരിച്ചറിയും ഇത് ഇങ്ങനെയുള്ള ചില ഭാഗങ്ങൾ. മറിച്ച് അദ്വൈതം ശരിയായ രീതിയിൽ തന്നെ പ്രതിപാദിക്കുന്ന ഭാഗങ്ങളുമുണ്ട്. പക്ഷെ ഈ ജീവൻ മുക്തി പോലെയുള്ള വിഷയങ്ങൾ വരുമ്പോഴാണ്, ബോധം സമാധി ഇതെല്ലാം വരുമ്പോഴാണ് ഭാഷ്യകാരം പറയുന്ന ആശയങ്ങളുമായിട്ട് പുലർത്തുന്നത്. അപ്പൊ എന്തായിരുന്നു ഞാൻ ചോദിച്ചത്? ഈ തത്വജ്ഞാനി പറയുകയാണ്, ഞാനീ പറയുന്നതെല്ലാം വാസ്തവത്തിൽ ഞാൻ പറയുന്നതല്ല എനിക്ക് തോന്നുന്നതാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെന്ത് ഉത്തരം പറയുന്നു? ഞാനീ പറയുന്നതൊന്നും വാസ്തവത്തിൽ ഞാൻ പറയുന്നതല്ല, അത് നിങ്ങൾക്ക് നിങ്ങൾ എന്നിൽ ആരോപിക്കുന്നതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് സമാധാനം എന്നാണ്. അത് സമാധാനം പറഞ്ഞു. പിന്നെ അവസാനം ഞാൻ ചോദിച്ചെന്ന്, അതായത് രജ്ജുസർപ്പത്തിന്റെ കാര്യം പറഞ്ഞൊക്കെ മറന്നുപോയോ? ഇപ്പൊ പറഞ്ഞതേ ഉള്ളൂ. അവിടെ എന്താ പറയുന്നത്? അവിടെ തത്വമണിയിലാണ്. തത്വജ്ഞാനത്തെ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ രജ്ജയേ ഉള്ളൂ, സർപ്പപ്രതീതി ഇല്ല. അതുപോലെയാണെന്നാ പറയുന്നത്. അതുപോലെയാണ് തത്വജ്ഞാനിയുടെ അനുഭവം. പിന്നെ അവിടെ പ്രതീതിയില്ല, സർപ്പത്തിന്റെ പ്രതീതി എന്ന് പറഞ്ഞാൽ എന്തെന്നാ ചോദിച്ചു. അത് എന്റെ അനുഭവം എന്ന് പറയുന്നു. നിങ്ങൾ പറയുന്നതിന് അനുസന്ധാനം ചെയ്യുന്നുണ്ട്. ശരി, അത് എന്റെ അനുഭവം അങ്ങനെയാണെന്ന് പറഞ്ഞാൽ എന്ത് ദോഷമെന്നാണ് ഞാൻ ചോദിച്ചത്. അതിന്റെ സമാധാനോ ചോദിച്ചത്? അതുവരെ എത്ര കാര്യമൊക്കെ മറന്നുപോയി. പറയണത് എന്റെ അനുഭവമാണ് തത്വജ്ഞാനി പറയണ. എനിക്കങ്ങനെ രജ്ജു സർപ്പഭ്രാന്തി നിവൃത്തമായതുപോലെയാണ് ഒരനുഭവം. കേവലം ചിത് അനുഭവം മാത്രം, ചിതാകാശം എന്ന് പറയും. അതിന്റെ അനുഭവം മാത്രം എന്ന് പറഞ്ഞാൽ എന്താ ആണെന്നാ ഞാൻ ചോദിച്ചതിന് സമാനം പറയാനാ പറഞ്ഞു. മറ്റൊരു രജ്ജുവിൽ വീണ്ടും സർപ്പപ്രതീതി ഉണ്ടാകാമല്ലോ. മറ്റൊരു രജ്ജുവിൽ വീണ്ടും അയാൾക്ക് സർപ്പപ്രതീതി ഉണ്ടാകുന്നത് നിവർത്തിച്ചാളുടെ കാര്യം പറയാണ്. നിവർത്തിച്ച അവസ്ഥ അതാണ് ദൃഷ്ടാന്തമായി പറയുന്നത്. മറ്റു ലോകർക്കുണ്ടാകുന്ന കാര്യമാണ്. അതായത് ആർക്കാണോ ഭ്രമം ഉണ്ടാകുന്നത് അവനാണ് ഭ്രാന്തി നിവർത്തിക്കുന്നത്. എല്ലാവർക്കും നിവർത്തിക്കണമെന്നില്ല. ഭ്രമം ഉണ്ടാകുന്നവന് ഭ്രാന്തി നിവർത്തിക്കാം, നിവർത്തിക്കാതെ ഇരിക്കാം. നിവർത്തിച്ചു കഴിഞ്ഞാൽ ശരി, നിവർത്തിച്ചു, സർപ്പപ്രതീതി ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരാളെ ഉള്ളൂ. എന്താണ് ഒരാൾക്ക് ഭ്രമമുണ്ടായി നിവർത്തിച്ചു, ആ ഭ്രമത്തിന്റെ വിഷയങ്ങൾ മറ്റാർക്കെങ്കിലും അവിടെ പ്രതീതമാകൂ? അപ്പൊ പിന്നെ എങ്ങനെയാ ഇതെല്ലാം ഭ്രാന്തിയാണ്? നിവർത്തിച്ചു കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് ഇതൊക്കെ എങ്ങനെ പ്രതീതമാകും? മറ്റാർക്കും അത് പ്രതീതമാകത്തില്ലല്ലോ. ഇത് ഭ്രാന്തിയൊന്ന് അംഗീകരിക്കുകയും നിവർത്തിക്കുകയും ചെയ്തു എന്ന് വന്നു കഴിഞ്ഞാൽ അത് മറ്റാർക്കും പ്രതീതമാകാൻ വഴിയില്ല. എവിടെയാണോ ഭ്രാന്തി അവിടെ നിവർത്തിച്ചു. പിന്നെ ആ സർപ്പം വേറാർക്കെങ്കിലും അനുഭവപ്പെടൂ? ഇതെല്ലാം തന്റെ ഭ്രാന്തിയാണ്, നിവർത്തിച്ചു, പിന്നെ തനിക്ക് കേവലം ജ്ഞാനമേ ഉള്ളൂവെങ്കിൽ ഇത് വേറെ ആരെങ്കിലും അനുഭവപ്പെടൂ? മനസ്സിലായ ചോദ്യം? എനിക്ക് രജ്ജുവിൽ സർപ്പപ്രതീതി ഉണ്ടായി, എന്റെ അനുഭവം അല്ലേ? വേറെ ആർക്കെങ്കിലും അവന്റെ അനുഭവം ഉണ്ടാവും? അതെന്റെ എന്റെ അനുഭവമാണ്. അത് നിവർത്തിച്ചാൽ പിന്നെ വേറെ ആരെങ്കിലും അനുഭവം ഉണ്ടാകും? ഇല്ലല്ലോ. എന്റെ ഭ്രമവും എന്റെ ഭ്രമം നിവൃത്തിയും കേവലം എന്റെ അനുഭവമാണ്. വേറെ ആർക്കും അത് അനുഭവത്തിൽ വരത്തില്ല. ഇത് ഭ്രാന്തിയായി സ്വീകരിച്ചു കഴിഞ്ഞാൽ രജ്ജു സർപ്പം പോലെയാണ് കാണുന്ന ആർക്കെങ്കിലും ഇതിന്റെ അനുഭവം ഉണ്ടാകും? അതൊക്കെ യുക്തിക്ക് നിരക്കുന്ന കാര്യങ്ങളാണ്, ഒരു തർക്കം മാത്രമാണ്. അത് മാത്രമല്ല, ഇപ്പോ തത്വജ്ഞാനം എന്ന് പറയുന്നത് കേവലം ഏതെങ്കിലും ഒരു വ്യക്തിയുടെ അനുഭവം മാത്രമാണെങ്കിൽ ഇത് വിശദീകരിക്കേണ്ട കാര്യം എന്തോന്ന്? വേറെ ആർക്കും മനസ്സിലാകത്തില്ലല്ലോ. ലോകത്താർക്കെങ്കിലും മനസ്സിലാവും? എന്റെ അനുഭവമാണ് പേഴ്സണലാണെന്ന് പറഞ്ഞാൽ ലോകത്താർക്കെങ്കിലും ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ധാരണ ഉണ്ടാകും? ആർക്കും ഒരു ധാരണയുണ്ടാവാതെ. അതുകൊണ്ടല്ലേ അവര് സമാധിയിലേക്ക് പോകാൻ പറയുന്നത്. വിശദീകരിച്ച് മനസ്സിലാക്കാൻ പറ്റാത്തതുകൊണ്ട് സമാധി പരിശീലിക്കണമെന്ന് പറയുന്നു. മറ്റൊരാൾക്ക് വിശദീകരിച്ചു കൊടുക്കാൻ പറ്റാത്തതാണ് സമാധി പരിശീലിക്കണമെന്ന് പറയുന്നു. അല്ല, സമാധി ഒരാൾ ശീലിക്കണമെങ്കിലും അയാൾക്ക് എല്ലാം വിശദീകരിച്ചു കൊടുക്കണ്ടേ? ഇങ്ങനെയൊക്കെയാണ് സമാധിയിൽ നിന്ന്, സമാധിയിലാണല്ലോ ആ അനുഭവത്തെ കുറിച്ചുള്ള പറയുന്നത്. കാരണം ചിത് വിശദീകരിച്ചല്ലേ പറ്റൂ. സമാധിയുടെ അനുഭവം എന്തെന്ന് വിശദീകരിക്കണ്ടേ? അല്ലെങ്കിൽ പിന്നെ ഒരാളിങ്ങനെ സമാധി പോവും? എനിക്കിപ്പോ സമാധിയിലേക്ക് പോകണമെങ്കിൽ സമാധി ചെന്നാൽ ഇന്നതാണോ ആകണമെന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ടേ? അല്ലെങ്കിൽ ഞാൻ സമാധിക്ക് പോകും? ഇതൊക്കെ വെറും കൽപ്പനകളാണ്, ഭാവനാസമ്പന്നനായ ഒരു വ്യക്തിയുടെ കൽപ്പനകളാണ്. സാഹിത്യ സൃഷ്ടി എന്നുള്ളതിലേക്ക് അതിന് മേന്മയുണ്ട്. മറിച്ച് അനുഭവവും യുക്തിയുമായിട്ടൊന്നും ഒരിക്കലും പൊരുത്തപ്പെടുന്ന കാര്യങ്ങളല്ല. ഭാഷ്യകാരൻ ജ്ഞാനത്തെക്കുറിച്ച് പറയുമ്പോൾ അനുഭവവും യുക്തിയും അനുസരിച്ചാണ് പറയും. അനുഭവത്തെ സാധൂകരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ശ്രുതി എന്ന് പറയുന്നത്. ശ്രുതി ഭാഷ്യകാരനെ സംബന്ധിച്ചിടത്തോളം അത് പ്രമാണമാണ്. അത് അനുഭവത്തിന്റെ ശബ്ദങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ആർക്കും അത് സ്വീകരിക്കാം, വ്യക്തിക്ക് വിരോധം വരത്തില്ല. അത് മനുഷ്യന്റെ അനുഭവത്തെ കുറിച്ച് പറഞ്ഞിരിക്കുന്നതാണ്. അത് അത്തരം അനുഭവങ്ങളെന്ന് പറയുന്നത് സർവ്വസാധാരണമായ അനുഭവമാണ്. സത്വചിത്ത ആനന്ദം എന്ന് പറയുന്നത് ഇതുപോലെ ഏതെങ്കിലും ഒരു വ്യക്തിയുടെ അലൗകികമായ അനുഭവമല്ല, സർവ്വസാധാരണമായ അനുഭവമാണ്. അതിനെക്കുറിച്ചുള്ള സമ്യജ്ഞാനം മാത്രമേ ഭാഷകാരൻ ആവശ്യപ്പെടുന്നു. ആ ജ്ഞാനം എന്ന് പറയുന്നത് ഈ നാമരൂപാത്മകമായ ഈ പ്രപഞ്ചത്തെ ബാധിക്കുന്നതേയുള്ളൂ, മറിച്ച് നശിപ്പിക്കുന്നില്ല. ആരെ സംബന്ധിച്ച്? തന്നെ സംബന്ധിച്ച് നശിപ്പിക്കുന്നില്ല, അന്യനെ സംബന്ധിച്ച് നശിപ്പിക്കുന്നില്ല. എന്തുകൊണ്ട്? ജ്ഞാനത്തിന് അങ്ങനെ ഒരു ശേഷി ഇല്ല, അത് കാരകമല്ല. അജ്ഞാനത്തെ നശിപ്പിക്കുന്നു എന്ന് പറയും. അങ്ങനെ നശിപ്പിച്ചിരുന്നു എങ്കിൽ പിന്നെ പ്രാരബ്ധം എന്ന് പറയുന്ന ഒന്ന് സ്വീകരിക്കേണ്ട കാര്യമില്ല. അങ്ങനെ നശിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ഗുരുക്കന്മാരില്ല. എന്തുകൊണ്ട്? അപ്പൊ തന്നെ വെടിയായി, ഉപദേശമില്ല. ഇങ്ങനെ ഒരു വിദ്യ ലോകത്ത് ഒരിക്കലും ആരും അറിയത്തില്ല. മരണം പോലെ മരിച്ചു കഴിഞ്ഞിട്ട് മനുഷ്യൻ എഴുന്നേറ്റിരുന്ന് വർത്തമാനം പറയാറില്ല, ഉപദേശിക്കാറില്ല. എന്നുവെച്ചാൽ സർവ്വസാധാരണമായി ഒന്നും സംഭവിക്കാറില്ല. ചിലര് വിഭ്രാന്തികളിലുണ്ട്, മരിച്ചിട്ട് വന്ന് പറഞ്ഞു, അമ്മമ്മ മരിച്ചു പോയി തിരിച്ചു വന്ന് എന്നോട് ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു, ഇങ്ങനെയൊക്കെ പറയാറുണ്ട്. അത് സർവ്വസാധാരണമായ, അപ്പോൾ സർവ്വസാധാരണമായ അനുഭവയോഗ്യമായ കാര്യങ്ങൾ മാത്രമേ പ്രമാണജന്യമെന്ന് പറയാൻ പറ്റൂ. അതൊന്നും പ്രമാണജന്യമാണ്. അല്ലാത്തത് പിന്നെ കേവലം വിശ്വാസത്തിൻ്റെ വിഷയമാണ്. അങ്ങനെ സംഭവിക്കും. സ്വർഗം തരകങ്ങൾക്ക് വേദം പ്രമാണമെന്ന് പറയുന്നത് അതൊക്കെ വിശ്വാസത്തിൻ്റെ വിഷയമാണ്, അനുഭവത്തിൻ്റെ വിഷയമല്ല. അദ്വൈതം അങ്ങനെയല്ല, അത് അനുഭവത്തിൻ്റെ വിഷയമാണ്. അതുകൊണ്ട് ഇതിനകത്തെല്ലാം ഒരുപാട് അനുഭവ വിരോധവും യുക്തിഭംഗമുണ്ട്. ഇപ്പൊ സമാധി എന്ന് പറയുന്നതിന് അത് അതിൻ്റെതായ തലത്തിലേക്ക് വിടുക, അത് യോഗത്തിൻ്റെ തലത്തിൽ അതങ്ങനെ ആയിക്കോട്ടെ. പക്ഷേ അദ്വൈതജ്ഞാനത്തെക്കുറിച്ച് പറയുമ്പോൾ അതിലോട്ട് കൊണ്ടുപോയി ബന്ധിപ്പിക്കുന്നത് ഒരുപാട് ആശയക്കുഴപ്പങ്ങളെ ഉണ്ടാക്കും. ഭാഷകാരൻ്റെ സിദ്ധാന്തത്തിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ അതിൻ്റെ വ്യക്തതയാണ്. പറയുന്ന കാര്യങ്ങൾ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് ഇതിനെ സംബന്ധിച്ച്, അദ്വൈതത്തെ സംബന്ധിച്ച്. ആ വ്യക്തത നഷ്ടപ്പെടും, നമ്മൾ വീണ്ടും ഭാവനാലോകത്തിലേക്ക് പോകും. അതുകൊണ്ട് ഈ പറയുന്ന ഒന്ന് എന്താണ്, തത്വജ്ഞാനിക്ക് നാമരൂപാദികളുടെ അനുഭവമില്ല എന്ന് പറയുന്നത് വെറും ഒരു കൽപ്പന മാത്രം. പ്രാരബ്ധം എന്ന് പറയുന്ന ഒന്നിനെ സ്വീകരിച്ചാൽ നാമരൂപാദികളുടെ അനുഭവം ഉണ്ട്. എന്നാൽ ഇങ്ങനെ പറയുന്ന വേറെ തരത്തിൽ നമുക്ക് മനസ്സിലാക്കാം. എങ്ങനെയാണോ ഇതെല്ലാം അജ്ഞന്റെ ആരോപമാണ് എന്ന് പറയുന്ന വേറെ തരത്തിൽ മനസ്സിലാക്കാം. എന്താണോ ഭാഷകാരൻ പറയുന്ന രീതിയിലും അതിനെ വിശദീകരിക്കാം. ആ അത് അറിവിന്റെ തലത്തിൽ വിശദീകരിക്കും. ഇനി അജ്ഞനെ സംബന്ധിച്ചിടത്തോളം അവന് നാമരൂപാധികളിലും വ്യവഹാരത്തിലും എല്ലാം സത്യത്വ ബുദ്ധിയാണ്. അതുകൊണ്ട് അവൻ ഇതെല്ലാം സത്യമായി കാണുന്നു. തത്വജ്ഞാനിയെ സംബന്ധിച്ചിടത്തോളം ഇല്ല എന്ന് പറയുന്നത് എന്തുകൊണ്ട്? അത് പരമാർത്ഥത്തിലില്ല എന്നറിയുന്നു. ഞാൻ രണ്ടും തമ്മിലുള്ള വ്യത്യാസം. അപ്പൊ തത്വജ്ഞാനിയെ സംബന്ധിച്ചിടത്ത് നാമരൂപാത്മകമായ ജഗത്തും വ്യവഹാരവും പ്രാരബ്ധം ഉൾപ്പെടെ ഒന്നും ഇല്ല എന്ന് പറയുന്നത് ശരിയാണ്. എന്താണ് അതിനെ സംബന്ധിച്ചുള്ള മിഥ്യാത്വ ബുദ്ധിയുണ്ട്, അത് അസത്യമാണെന്നുള്ള ബോധമുണ്ട്. അത് വെച്ചാൽ അപ്പൊ പരമാർത്ഥത്തിലില്ല. ഏതുപോലെ മൃത്തും കാണുന്നു, മൃന്മയമായ പാത്രവും കാണുന്നു, രണ്ടും കണ്ടാലും മൃത്തികയെ തീവ സത്യം എന്നുള്ള ബോധമുണ്ട്. അതുകൊണ്ട് പാത്രത്തെ ആശ്രയിച്ചുള്ള വ്യവഹാരങ്ങൾ ഇല്ലാതാകുന്നില്ല. പാത്രം കൊണ്ട് വെള്ളം കുടിക്കാം, പാകം ചെയ്യാം. ഇതാണ് ഭാഷകാരൻ പറയുന്ന മനസ്സിലാക്കേണ്ട രീതി. മറിച്ച് യോഗത്തെ സ്വീകരിക്കുന്നിടത്ത് ആ പറയുന്നത് സ്വീകരിക്കുക. അങ്ങനെ ഒരാൾ സമാധിയിലിരിക്കുകയാണെങ്കിൽ അയാളെ സംബന്ധിച്ച് സുഷുപ്തി പോലെ തന്നെ പ്രപഞ്ചാനുഭവമില്ല. അത് ശരിയാണ്. തത്വജ്ഞാനുമായിട്ട് ബന്ധിപ്പിക്കുന്നിടത്താണ് ഈ തകരാറുകളെല്ലാം വരുന്നത്. ഇത് ഈ രണ്ടിൻ്റെ വ്യത്യാസം മനസ്സിലാക്കാതെ ഇതിങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ ആ പറയുന്നതും നമുക്ക് മനസ്സിലാക്കാം. അങ്ങനെ തത്വജ്ഞാനിയുടെ എല്ലാ വ്യവഹാരങ്ങളും ആരോപിത ദൃഷ്ടിയിലാണ്. ആ അജ്ഞന്റെ ആരോപിത ദൃഷ്ടിയിലാണെന്ന് പറഞ്ഞാൽ എന്താണ് അതിൻ്റെ അർത്ഥം? തത്വജ്ഞാനിയുടെ വ്യവഹാരത്തിൽ പ്രപഞ്ച സത്യത്വം അജ്ഞാനിക്ക് കാണുന്നു. ആ അത് തന്നെ അജ്ഞാനിയുടെ ഈ തത്വബോധം ഇല്ലാത്തവന്റെ ദൃഷ്ടിയിൽ അതെല്ലാം പരമാർത്ഥമാണ്. പരമാർത്ഥമായ അറിയുന്നു എന്നുള്ളതാണ്. അതാണ് ആരോപിത ദൃഷ്ടി എന്ന് പറയുന്നത്. ഇനി തത്വജ്ഞാനിയെ സംബന്ധിച്ചാണെങ്കിൽ അതില്ല എന്ന് പറഞ്ഞാൽ പരമാർത്ഥത്തിൽ ഇല്ല എന്നുള്ളതാണ്. എന്നുവെച്ചാൽ തത്വജ്ഞാനിയുടെ ആ വ്യാവഹാരികമായ അനുഭവത്തെ നിഷേധിക്കുന്നില്ല. അതുകൊണ്ടാണ് ശിഷ്യൻ ഉപദേശിക്കുന്നതും പ്രവൃത്തികൾ ചെയ്യുന്നതും പുസ്തകം എഴുതുന്നതല്ല. ഈ പറയുന്ന ആശയങ്ങൾ എന്താണ്? കേവലം ചിത്ത് മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല എന്നൊക്കെ പറയുന്നവർ എങ്ങനെ പുസ്തകം എഴുതി എന്നുള്ളതാണ് ഏറ്റവും വലിയ ആവശ്യം. ഇവർക്ക് എങ്ങനെ ഇതൊക്കെ എഴുതാൻ പറ്റി? എന്ന് എഴുതിയത് തത്വജ്ഞാനത്തിന് മുമ്പെന്ന് പറയേണ്ടി വരും. അല്ലേ? അല്ലെങ്കിൽ പറയേണ്ടി വരും അവർ പുസ്തകം എഴുതിയില്ല. അല്ല, കാണുന്നവര് കാണുന്നവര് അങ്ങനെയാണ്. പിന്നെ ആശയങ്ങൾക്ക് നിലനിൽപ്പില്ല. ആശയങ്ങൾക്ക് നിലനിൽപ്പില്ല, ആശയത്തിന് നശിപ്പില്ല എന്ന് വരുന്നത് കാണുന്നവന്റെ അഭിപ്രായമാണ്, തത്വജ്ഞാനിയുടെ അഭിപ്രായമാണ്. തത്വജ്ഞാനിക്ക് നിലനിൽപ്പുണ്ടെന്നും അഭിപ്രായമില്ല, ഇല്ലാന്നും അഭിപ്രായം. തത്വജ്ഞാനി എന്ന് വെച്ചാൽ കേവലം ചിത് സ്വരൂപനായിട്ട് ഇങ്ങനെ ഇരിക്കും. നിങ്ങൾ പറയുന്നു അത് ഉണ്ടെന്നും ഇല്ലെന്നും. അപ്പം നിങ്ങൾക്ക് എന്ത് വേണോ പറയാം. അതിന് തത്വജ്ഞാനിയും ജീവിതമുക്തിയും എട്ടുന്നവനൊരു ബന്ധമില്ല എന്ന് പറയുമ്പോൾ അത് ആലോചിക്കാതെ പോകും. അത് കേമോ എന്ന് പറയും, പക്ഷെ വെറും പൊട്ടത്തരമാണ്. അതുകൊണ്ടാണ് ഭാഷകാരൻ അങ്ങനെ ഒരു ആശയത്തെ കുറിച്ച് ഒരിടത്തും പറയുന്നില്ല. പക്ഷെ അവരുടെ സമാധി അംഗീകരിക്കുന്നു, അവിടെ വ്യവഹാര ലോപം അതിനെ അംഗീകരിക്കുന്നുണ്ട്. അതൊക്കെ ശരിയാണ്. ഇതെല്ലാം പ്രശ്നമാവുന്ന ഇപ്പോ തത്വജ്ഞാനത്തിൽ എന്താണ് സമ്യക് ജ്ഞാനം എന്ന് വരുന്നിടത്താണ് പറഞ്ഞ് മനസ്സിലായി ധരിക്കുന്നു. യോഗസൂത്രത്തിനേക്കാളും നിഷേധിക്കേണ്ടി വരും യോഗ വാസിഷ്ഠത്തിന് അല്ലെ ഇത്തരം ഭാഗങ്ങൾ. അത് യോഗസൂത്രത്തിന്റെ കാര്യങ്ങൾ തന്നെ അതിൽ പറയുന്നു. തത്വജ്ഞാനി ചിത്തത്തിന്റെ നിവാരണത്തിന് വേണ്ടി, അല്ലെങ്കിൽ കർത്തൃത്വ ഭോക്തൃത്വാദികൾ സുഖദുഃഖാദികളുടെ നിവാരണത്തിന് വേണ്ടി യോഗത്തെ ആശ്രയിക്കുന്നുവെന്നാണ് പറയുന്നത്. ഇത് യോഗശാസ്ത്രത്തിന്റെ പദ്ധതിയാണ്, പതഞ്ജലിയുടെ. യോഗശാസ്ത്രം പതഞ്ജലിയുടെ പദ്ധതിയാണ്. പക്ഷെ അതിന് അതിൻ്റെതായ ഒരു പൂർണ്ണത അവരുടെ ദൃഷ്ടിയിലുണ്ടല്ലോ. ഇതില് ഇത് രണ്ടും കൂടി ചേർന്ന് അതിനേക്കാളും മോശമാവില്ലേ? അതിപ്പോ ഞാൻ പറഞ്ഞോണ്ട്, അല്ലെങ്കിൽ മതപ്രഭാഷണത്തിൽ നിങ്ങൾ ഇതൊക്കെ തന്നെ പറഞ്ഞേ. ഇപ്പൊ ഞാൻ പറഞ്ഞപ്പോ തോന്നുന്നു അത് ശരിയാണ്. അല്ല, വാസിഷ്ഠമാണ് വായിക്കുന്നതെങ്കിൽ ഇങ്ങനെ പറയാൻ തോന്നത്തില്ല. ചോദ്യം ചോദിക്കുന്ന ഒരാൾക്ക് അതിന് വിശദീകരണം കിട്ടാതെ ചോദ്യം വരണ്ടേ? പിന്നെ അല്ലേ ചോദിക്കാൻ, കഥയിൽ ചോദ്യമില്ലെന്നല്ലേ? നിങ്ങൾ കഥകളല്ലേ, ഇത് ഇങ്ങനെ പോകുമ്പോൾ ചോദ്യം എവിടെ ചോദിക്കുന്നു? ചോദ്യം ചോദിക്കാറില്ല. ഭാരതത്തിൽ നൂറുകണക്കിന് വർഷങ്ങളായി ചോദ്യം ചോദിക്കാതെ അംഗീകരിച്ചു പോരുന്ന ഒരു സാധനമാണത്. അതിന് സമാധാനം ഇതാണ്, കഥയിൽ ചോദ്യമില്ല. ഹാരി പോട്ടർ വായിച്ചിട്ട് നിങ്ങൾ ചോദിക്കും അതെങ്ങനെ അങ്ങനെ സംഭവിച്ചത് ഇങ്ങനെ സംഭവിച്ചതെന്ന് ചോദിക്കുമോ? ചോദിക്കാൻ തോന്നത്തില്ല, കാരണം അതിൽ നമ്മൾ രസിച്ചു പോവും. അതുപോലെയാണിത്. പരിശീലിച്ച് ആ സ്ഥിതി എത്തിയാലേ മനസ്സിലാകും പറഞ്ഞത്. സമാധി പരിശീലിച്ച് ആ സ്ഥിതി എത്തിയവർക്ക് അത് സമാധിയെ നിഷേധിക്കുന്നില്ലല്ലോ. സുഷുപ്തിയെ സമാധിയൊന്നും ഇവിടെ അദ്വൈതത്തെ നിഷേധിക്കുന്നില്ലല്ലോ. അതിന് വിരോധമുള്ളതുകൊണ്ടല്ലല്ലോ ഈ പറയുന്നു. ജ്ഞാനത്തിന്റെ കാര്യം എന്താണെന്ന് വിരോധം വരുന്നു, ഭാഷ്യകാരം പറയുന്നതുമായിട്ട് വിരോധം വരുന്നു എന്ന് പറയുന്നു. അല്ല, ജ്ഞാനുമായിട്ട് വിരോധം വരുന്നു എന്നല്ല പറയുന്നു. ഭാഷ്യകാരൻ പറയുന്നതുമായിട്ടുള്ള വിരോധം ഉണ്ടെങ്കിൽ അത് ഭാഷ്യകാരന്റെ വ്യാഖ്യാനമനുസരിച്ച് അത് പരിഹരിക്കുക. അത് ഭാഷ്യത്തിൽ നിന്നാണ് അതിന് ഉത്തരം കിട്ടുന്നത്. അല്ലാതെ എന്റെ അഭിപ്രായമല്ല ഇത്. അങ്ങനെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ കുറേ ചോദ്യങ്ങൾക്ക് ഞാൻ സമാധാനം പറഞ്ഞു, വേറെ ആരെങ്കിലും ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ സമാധാനം കണ്ടെത്തുക. എന്താണ് വിരോധം? ഭാഷ്യാശയമായിട്ട് എവിടെയാ വിരോധം വരുന്നത്? നിങ്ങൾ ചോദ്യം ചോദിക്കാനും ഞാൻ ഉത്തരം പറയാനും, ഞാൻ കൊട്ടേഷൻ എടുത്തിട്ടുണ്ട്. അങ്ങനെയൊന്നുമില്ല. നിങ്ങൾക്കും പറയാം, ചോദിക്കാം, പറയാം.